ഗുരുപരമ്പരസ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സാന്ദ്രഭാഷ്യം 16 ആഹ ചത്തൻ മാത്രം ശ്രുതിശ്ചൈതന്യം മാത്രം വിലക്ഷണ രൂപാന്തരഹിതം നിർവിശേഷം പശ്യതി നിർവിശേഷമായ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് മൈത്രേയി യാജ്ഞവൽക്യ സംവാദത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞു. സയ്യദ സൈന്ദവ കനു അനന്തര ബാഹ്യ കൃഷ്ണോ രസഘനയമാത്മാ അനന്തരോ ബാഹ്യ കൃഷ്ണ പ്രജ്ഞാനഘനയെ വൈരി ഏതുക്തം ഭവതിയാന്റെ താല്പര്യം പറയുന്നു. നസ്യാത്മനോ അന്തർബർവ ചൈതന്യാത അന്യദ്രൂപം അസ്തി. ആത്മാ കേവല ചൈതന്യ സ്വരൂപമാണ്, ചൈതന്യം ജ്ഞാനം. അന്തർബർവ ഉള്ളിൽ പുറമേ അങ്ങനെ മറ്റൊരു രൂപമില്ല. ചൈതന്യമേവതു നിരന്തരം അസ്യ സ്വരൂപം. കേവലം ചൈതന്യം മാത്രമാണ്, വേറെ നാമരൂപങ്ങളൊന്നും അവിടെയില്ല എന്നർത്ഥം. യഥാ സൈന്ദവകനസ്യ അന്തർബഹിശ്ച ലവണരസയവ. ഇപ്രകാരമാണോ സൈന്ദവ ഘനസ്യ ഉപ്പുകല്ല് അന്തർബഹിശ്ച ഉള്ളും പുറമേയും ലവണരസയവ ഉപ്പുരസമാണ്, നിരന്തരോ ഭോതി ഭേദരഹിതമായിരിക്കുന്നു. അതിനിടയ്ക്ക് മറ്റൊന്നുമില്ല, രസാന്തരം മറ്റൊരു ദിവസം അവിടെ ഇല്ല. തഥൈവ ജ്ഞാനമാത്ര സ്വരൂപമാണ് എന്നർത്ഥം. ദർശയതി ച അധോ വിസ്മര്യതി. ദർശയതി ച ശ്രുതി പരരൂപ പ്രതിഷേധേനൈവ ബ്രഹ്മനിർവിശേഷത്വരുന്ന ശ്രുതി ബ്രഹ്മനിർവിശേഷമായിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തെ കാണിക്കുന്നത് പരരൂപങ്ങളെ നിഷേധിച്ചിട്ടാണ്. നിറഞ്ഞ സഗുണരൂപങ്ങളെയെല്ലാം സാകാര രൂപങ്ങളെയെല്ലാം നിഷേധിച്ചിട്ടാണ് ബ്രഹ്മത്തെ ശ്രുതി വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ട്? നിർവിശേഷത്വാ, ബ്രഹ്മം നിർവിശേഷമാണ്, നിരാകാരമാണ്, നിർഗുണമാണ്. അതാത് ആദേശവും നേതി നേതി ബൃഹദാരണ്യ അന്യദൈവത്തെ വിദിതാ അധോ അവിദിതാ അധി കേനോപനിഷത്ത് യഥോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസ്സഹ ഇത്യവും മാധ്യ കേനോപനിഷത്ത് 1, 3, 4 യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സ തൈത്തരി. ഇവിടെയെല്ലാം പരരൂപ പ്രതിഷേധേനവ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നു. അഥാത് ആദേശവും നീതി നീതി ബൃഹദാരണ്യ അവിടെ പറയുന്നത് ബ്രഹ്മ ഉപദേശം ആദേശോപദേശം ഇങ്ങനെയാണ്. നേതി നേതി നേതി നേതി എന്നെന്തിനാ അങ്ങനെ നിർദ്ദേശിക്കുന്നു? കാരണം ഇതം എന്നിങ്ങനെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ കഴിയില്ല. ഇതന്തയാ നിർദ്ദേഷ്ടം അശക്യം എന്ന് പറഞ്ഞു. ഇത് എന്നിങ്ങനെ ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ ഇതെന്ന് നിർദ്ദേശിക്കണമെങ്കിൽ ജാതി ഗുണം ക്രിയ എല്ലാം ഉണ്ടെങ്കിലേ അങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയും. നാമരൂപങ്ങളുള്ള ഒരു വസ്തുവിനെ മാത്രമേ ഇത് എന്ന് നിർദ്ദേശിക്കാൻ പറ്റൂ. ഇവിടെ വീപ്സ അർത്ഥത്തിലാണ് നേതി നേതി എന്ന് പറഞ്ഞാൽ രണ്ട് നിഷേധമല്ല, എന്തെല്ലാം ഇത് എന്ന് ഇങ്ങനെ അറിയുന്നുണ്ടോ, സർവത്തെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. സർവ പ്രപഞ്ച ഘടകങ്ങളെയും ഇത് എന്നറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് എന്നറിയാൻ കഴിയത്തില്ല. അതാണ് പരരൂപങ്ങൾ. ഇതൊന്നും ബ്രഹ്മത്തെ സംബന്ധിച്ച് അങ്ങനെ നിർദ്ദേശിക്കാൻ കഴിയത്തില്ല. അതാണ് ഇതി എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. അതുപോലെ തന്നെ കേനത്തിൽ പറഞ്ഞു, അന്യദേവ തദ്വിദിതാ അധോ അവിദിതാ അധി. വിദിതാ, വിദിതമായിരിക്കുന്ന സർവത്തിനും ഉപരിയാണ്. അപ്പൊ വിദിതമായിരിക്കുക എന്ന് പറഞ്ഞാൽ വ്യാകൃതമായിരിക്കുന്ന എന്തൊക്കെയാണോ ഉള്ളത് അത് വിദിതമാണ്. സർവവും വ്യാകൃതമായിരിക്കുന്ന സർവപ്രപഞ്ചവും വിദിതമാണ്. ആർക്കെങ്കിലും വിദിതമാണ്, മനുഷ്യർക്കോ ദേവന്മാർക്കോ ആർക്കെങ്കിലും അത് വിദിതമാണ്. ആരും അറിയാത്തതായിട്ടൊന്നുമില്ല. ഒരുപക്ഷെ ഒരു മനുഷ്യനെല്ലാം അറിഞ്ഞെന്നിരിക്കില്ല. സർവജീവജാലങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ ജീവിവർഗം, മനുഷ്യവർഗം, ദേവവർഗം, അപ്പോൾ ആരെങ്കിലും അറിയും. അതാണ് വിദിതം. വിദിതത്തിനുപരിയാണ് അവിദിതാത്, അവ്യാകൃതം, അവിദ്യ. അത് അറിവില്ലായ്മയാണ്. അതിനുപരിയാണ്. ഇനി അവ്യാകൃതത്തിൽ നിന്നാണ് വ്യാകൃത പ്രപഞ്ചം ഉണ്ടായത്. അതിനുപരി ഇവിടെയും ബ്രഹ്മത്തെ അങ്ങനെ നിർദ്ദേശിക്കുന്ന എന്തിനു വേണ്ടി? എന്ന് പറഞ്ഞതുപോലെ ജാതി ഗുണക്രിയാദികൾ കൊണ്ട് നാമരൂപങ്ങളിലൂടെ ഒന്നും ബ്രഹ്മത്തെ അറിയാൻ കഴിയത്തില്ല. ഇതം എന്നിങ്ങനെ അറിയാൻ കഴിയത്തില്ല. മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ അതറിയപ്പെടുന്നതിൽ എന്തൊക്കെയുണ്ടോ അറിയാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും അപ്പുറമാണ് അവ്യാകൃതത്തിനും അപ്പുറമാണ്. അവ്യാകൃതത്തിൽ പിന്നെ അറിവില്ല. അതറിവില്ലായ്മയാണ്. അതിനും അപ്പുറമാണ് എന്ന് പറഞ്ഞപ്പോൾ അതറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ട് എന്നങ്ങനെ പറയാൻ കഴിയും. അവിദിതമാണെന്ന് പറഞ്ഞു ബ്രഹ്മം അവിദിതമാണ് പിന്നെ ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവിദിതമാണെങ്കിൽ പിന്നെ ഇല്ല എന്ന് വരും. അറിയുന്നില്ല എന്തുകൊണ്ട്? ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെയല്ല. അതറിവില്ലായ്മയ്ക്കും അപ്പുറമാണ്. അതങ്ങനെ നിഷേധിക്കുന്നത് അത് തന്നെയാണ് അടുത്ത് പറയുന്നത്. ഏതോ വാച്ചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാ സഹ. വാക്ക് നിവർത്തിക്കുന്നു, മനസ്സ് നിവർത്തിക്കുന്നു. വാക്ക് മനസ്സ് ഇവിടെ അറിയില്ല എന്ന് പറയുന്നിടത്തെല്ലാം ഇതന്തയാ, ഇതം എന്നിങ്ങനെ അറിയാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിലെ മറ്റ് വസ്തുക്കളെ അറിയുന്നത് പോലെ ഇതറിയാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മറ്റൊരു ശ്രുതിയും കാണിക്കുന്നു, ബാഷ്കലിനാച ബാദ്ധുഹ പൃഷ്ഠഹ സൻ ആ വചനേനൈവ ബ്രഹ്മപ്രവാചേതി ശ്രൂയത്തെ. ബാഷ്കലി ബാദ്ധുവിനോട് ചോദിച്ചു, എന്താ ബ്രഹ്മമെന്ന്. അപ്പോൾ മൗനം കൊണ്ടാണ് ബ്രഹ്മത്തെ വിശദീകരിച്ചത് എന്നാ. അതാണ് ബാഷ്കലിനാച്ച ബാദ്ധുഹ പൃഷ്ഠ ബാദ്ധുഹ സൻ ചോദ്യം ചോദിച്ചപ്പോൾ അവചനേനൈവ, അവചനം മൗനം, ബ്രഹ്മപ്രവാചേതി ശ്രൂയത്. ഇതും ശ്രുതി പറയുന്നുണ്ട്, സഹോവാച അധീഹി ഭോ ഇതി. അപ്പൊ ഭാഷകൻ ഈ ബാധുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അധീഹി ഭൂ, എനിക്കതിനൊന്ന് വിശദീകരിച്ചു തരണം. സത്തൂഷ്ണീം ബഭൂവ, മണ്ടിയില്ല. ബാധുൻ മൗനിയായി. തംഹ ദ്വിതീയവ തൃതീയവ വചനെ ഉവാച, വീണ്ടും ചോദിച്ചു, എന്താണ് അധീഹി ഭൂ എന്ന് പറഞ്ഞു തന്നാ കൊള്ളാം, എന്താണ് ബ്രഹ്മമെന്ന്. രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു കഴിഞ്ഞപ്പോ ബ്രൂമഹ, ശരി പറയാം. ആര് പറഞ്ഞു? ബാധവൻ പറഞ്ഞു. ഉവാച ബ്രൂമഹ, ഞാൻ പറയാം, ഹലു തും വിജാനാസി, പക്ഷെ നീ മനസ്സിലാക്കത്തില്ല. പറയാതിരുന്നാലും മനസ്സിലാക്കത്തില്ല, പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല. പറയാതിരിക്കുമ്പോൾ മൗനമാണ്. മൗനമായിരുന്നുകൊണ്ടാണ് വീണ്ടും ചോദിച്ചത്, എന്താണ് ബ്രഹ്മം? അധീഹി ഭോ എന്ന് പറയുന്നു. ബ്രൂമഹ, ഞാൻ പറയാം. ത്വം തുന്ന വിജാനാസി, പക്ഷെ നീ അറിയത്തില്ല, പറഞ്ഞാലും അറിയത്തില്ല എന്നാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നു, പറയാതെ പറയുന്നു എന്നും പറയാം. പക്ഷെ നീ അറിയത്തില്ല. എന്തുകൊണ്ട്? ഉപശാന്തോയമാത്മാ, ആത്മാ ഉപശാന്ത, ആത്മാ ഉപശാന്ത സ്വരൂപമാണ്, ശാന്തമായിരിക്കുന്ന സ്വഭാവമാണ്. അവിടെ വാക്ക് മനസ്സ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. അത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ വെളിപ്പെടുത്താനുള്ള ജാതി ഗുണക്രിയകളൊന്നും തന്നെ ഇല്ല. പിന്നെങ്ങനെ അതിനെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് മൗനമാണ് മറുപടി. അതാണ് അതിന്റെ സ്വരൂപം. തഥസ്മൃതിഷൂപി പരപ്രതിഷേധേനൈവ ഉപദിശ്യതി. സ്മൃതിയിലും ബ്രഹ്മത്തെ ബ്രഹ്മ ഭിന്നമായതിനെല്ലാം നിഷേധിച്ചിട്ടാണ് വെളിപ്പെടുത്തുന്നത്. ജ്ഞേയം എത്തത് പ്രവക്ഷ്യാമി ജ്ഞാത്വ അമൃതമശ്രുതി അനാദിമത് പരം ബ്രഹ്മ നസത്തന്നാസദിച്ചതേ ഇത്യവം ആദ്യാസ് സ്മൃതിഷു. ഇവിടെ സ്മൃതി എന്ന് പറയുന്നത് ഗീതയാണ്. ഉപനിഷത്തുന്നകാലം പറയുന്നത് അർത്ഥവാദമാണ്, സ്തുതിച്ച് പറയുന്നതാണ്. അത് വളരെ ഗഹനമായ ഗുഹ്യത്വമായ ആശയത്തെ പറയുന്നു. അതുകൊണ്ടത് തന്നെ ഉപനിഷത്തെന്ന് വിശേഷിപ്പിക്കുകയാണ്. ഉപനിഷത്തിൻ്റെ സാരത്തെ പറയുന്നുണ്ട്, മറിച്ചത് സ്മൃതികളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നു തഥസ്മൃതിഷുപി, സ്മൃതിയിലും പറയുന്നു. പരപ്രതിഷേധേനൈവ ഉപദിശ്യതി. പിന്നെ അതിന് ശ്രുതി എന്ന് പറയുന്നതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ശ്രുതി ഈശ്വരപ്രോക്തമാണ്. ഇവിടെ ഗീതയും ഈശ്വരപ്രോക്തമല്ലേ, അതുകൊണ്ട് അതിനെ എന്ന് പറയാം. പക്ഷെ അത് ഇതിഹാസത്തിന് അന്തർഗതമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ പോയാലും അത് സ്മൃതിയിൽ ഉൾപ്പെടുത്തേ ഉള്ളൂ. ആദ്യം പറയുന്ന എന്താണ്? യജ്ഞേയം തത് പ്രവക്ഷ്യാമി, എന്താണോ അറിയേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞെന്നാലോ യജ്ഞാത്വ അമൃതം അശ്വിനത്തി, അറിഞ്ഞാൽ അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്നാണ്. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? അനാദിമത്, ആദിമത് ആദിയുള്ളത് കാര്യം, അനാദിമത് ആദിയില്ലാത്തത്, ഒന്നിൻ്റെയും കാര്യമല്ലാത്തതെന്ന് അർത്ഥം. അനാദിമത് പരംബ്രഹ്മ, അതിനാണ് അറിയേണ്ടത്. യത് ജ്ഞാത്വ എന്ന് പറഞ്ഞ യത് ശബ്ദം കൊണ്ട് പറഞ്ഞത് ഒന്നിൻ്റെയും കാര്യമല്ലാത്ത ബ്രഹ്മമാണ്. ന സത് ന അസത് ഉച്ചതേ, ഇവിടെ സത് അസത്ത് എന്നുള്ളതിന് ഭാഷ്യക്കാരൻ്റെ അർത്ഥം പറഞ്ഞത് സത് ഇവിടെ എല്ലായിടത്തും ബൃഹദാരണ്യം കേനം തൈത്തിരിയും അതിൽ തൈത്തിരിയത്തിലേതോ വാച്ചോ ഒന്ന് വരുത്തന്തിയ പ്രാപ്യ മനസ്സാസ വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് അതിന് വലിയ വ്യാഖ്യാനമില്ല. മറ്റ് മൂന്ന് സ്ഥലത്തും ഗീതയിലും ബൃഹദാരണ്യത്തിലും കേനത്തിലും ഒരേ രീതിയിലാണ് ഭാഷ്യകാരം വ്യാഖ്യാനിച്ച്. ശബ്ദം മാറിയെന്നേ ഉള്ളൂ. അവിടെ നേതി നേതി എന്ന് പറഞ്ഞു. ഒരിടത്ത് വിദിത അധി അവിദിത അധി എന്ന് പറഞ്ഞു. ഇവിടെ നസത് ന അസത് എല്ലായിടത്തും അർത്ഥം ഒന്ന് തന്നെ. സത് എന്ന് പറഞ്ഞാൽ ന്യായം. അസത് എന്ന് പറയുന്നത് അജ്ഞേയം. ന രണ്ടുമല്ല, നസത് ന അസത്. അത് ജ്ഞേയം, ഇതം ഇത് എന്നിങ്ങനെ അറിയുന്നതാണോ ബ്രഹ്മം പറയുന്നതല്ല നസത്. അത് എല്ലാ വസ്തുക്കളെയും സത്തെന്നാണ് അറിയുന്നത്. ഏത് വസ്തുവിനെ അറിഞ്ഞാലും സത്തായിട്ടാണ് അറിയുന്നത്. സത്തായിട്ടല്ലാതെ ഒന്നിനെ അറിയാൻ കഴിയത്തില്ല. സത്തെന്ന് പറഞ്ഞാൽ തന്നെ ന്യായം ഒന്നായി. സർവപദാർത്ഥങ്ങളെയും സദ്രൂപത്തിൽ അറിയുന്നത് കൊണ്ട് അറിയപ്പെടുന്നത് അറിവിന് വിഷയമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യായം. അതിന് സത്ത്. അതുകൊണ്ടാണ് സത്തിന് ന്യായം എന്നർത്ഥം പറഞ്ഞത്. അല്ലാതെ ഒന്നിനെ അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പറയുന്ന സത്ത് ഇത് ന്യായമല്ല. അടുത്ത് വരുന്ന അസത്ത് എന്നാ ന്യായമല്ലെങ്കിൽ അജ്ഞേയമാകും. ഇതാണ് അദ്വൈതത്തിലെ ഒരു പൂർവപക്ഷമാണുള്ളത്. നിങ്ങളിത് അറിയാൻ കഴിയാത്തതാണെന്ന് പറയുന്നു. ഇതറിയാൻ കഴിയാത്തതാണെങ്കിൽ അറിയാൻ കഴിയാത്തത് ഇല്ലാത്തതാണ്. പിന്നെ അതുകൊണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും? ഉണ്ട് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഇല്ല എന്നാണ്. ഉണ്ടെങ്കിൽ അറിയണമല്ലോ. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ദേശകാലങ്ങളിൽ ആരെങ്കിലും അറിയണം. ഇത് ഒരു കാലത്തും ഒരു ദേശത്തും ഒരു വ്യക്തി അറിയുന്നില്ല എന്നാൽ അതുണ്ടെന്ന് പറഞ്ഞാൽ അതിന് വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് പറയുന്നത് അറിയാത്തത് അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അസത് എന്ന ഉച്ചത്തെ അസത്തെന്ന് അതിനെ പറയാൻ കഴിയത്തില്ല. അസത് ഉച്ചത്തെ അസത്തെന്നതിന് നിർദ്ദേശിക്കാൻ കഴിയത്തില്ല. അറിയാത്തതെന്നും പറയാൻ പറ്റില്ല. അത് തന്നെ പറയുന്നത് വ്യാകൃതവുമല്ല അവ്യാകൃതവുമല്ല. വ്യാകൃതമായിരിക്കുന്നത് മായാകാര്യങ്ങളെല്ലാം വ്യാകൃതമാണ്. അത് ഏതെങ്കിലും ഒരു ദേശകാലത്തിൽ ആരെങ്കിലും അറിയും. ഇനി അജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അറിയാത്തത് എന്ന് എടുത്തു കഴിഞ്ഞാൽ പറയാം അതിനാരും അറിയുന്നില്ല എന്നാണെന്ന് പറയാം. അവ്യക്തം എന്നതിന് പേരുമുണ്ട്. അവ്യക്തമാണ്, വ്യക്തമല്ല, അറിയാൻ കഴിയത്തില്ല. അതാണ് അതിൻ്റെ സ്വരൂപം. അത് എന്താണതിൻ്റെ സ്വരൂപമെങ്കിൽ ശരിയത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന് അവ്യക്തം എന്ന് പറഞ്ഞത്. വ്യക്തത്തിനപ്പുറമുള്ളത് അവ്യക്തം. അതുമല്ല അങ്ങനെ ഇതാണ് ബ്രഹ്മം, ഇതാണ് ബ്രഹ്മം എന്ന് ആർക്കും അറിയാൻ കഴിയത്തില്ല. അങ്ങനെ പിന്നെ ജ്ഞേയം മിത്തത് പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞത് ജ്ഞേയമാണ് അതിനെ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് അറിയുന്നതുമല്ല അറിയാത്തതുമല്ല, വ്യക്തവുമല്ല അവ്യക്തവുമല്ല എന്ന് പറയുമ്പോൾ അവിടെ വിരോധമില്ല. അതിന് സമാനം പറയുന്നത് ഇവിടെ അറിയില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് ജാതി ഗുണക്രിയാദികളിലൂടെ നാമരൂപങ്ങളിലൂടെ അറിയുന്ന വസ്തുക്കളെയാണ്, അതൊന്നുമല്ല എന്നാ പറയുന്നു. അങ്ങനെയല്ല എന്നറിയേണ്ടത്. അതുകൊണ്ടാണ് നേതി നേതി എന്നാവർത്തിച്ചത്. ആവർത്തിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മം എന്താണ് അല്ലെങ്കിൽ സത്യം എന്താണ് പരമാർത്ഥം എന്താണ് ആത്മാവ് എന്താണ് എന്നുള്ള ജിജ്ഞാസ ഉണ്ടാവും മനുഷ്യർക്ക്. അപ്പം ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ അറിയാൻ ശ്രമിക്കും. എന്ത് അറിയാൻ ശ്രമിച്ചാലും അതെല്ലാം ഇതാണ് ഇതാണെന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഇതാണ് ഇതാണെന്നറിയുന്ന അത് ഓരോ വിഷയങ്ങളെയാണ്. ഇഹലോകവും പരലോകവും എല്ലാം ഇത് ഇത് എന്നറിയാൻ കഴിയും. അപ്പോൾ ആ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം വിവിധ വിഷയം ഉണ്ടായിരിക്കും, അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും. കാരണം അറിഞ്ഞു തീരുന്നില്ലല്ലോ, പ്രപഞ്ചം അനന്തമായിരിക്കുന്നതുകൊണ്ട് ആർക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിഞ്ഞു തീർക്കാനൊക്കത്തില്ല. ഇതം ഇതം എന്നറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അറിവിന് അവസാനമേ ഇല്ല. എന്ന് പറഞ്ഞാൽ അവിടെ അറിയുന്നതും കാണും അറിയാത്തതും കാണും, വിദ്യുതവും അവിദ്യുതവുമായിട്ടുണ്ടായിരിക്കും. ഇതം എന്ന് അറിയുന്ന ലോകത്തിൽ വിദ്യുതവുമുണ്ട് അവിദ്യുതവും, ആര് എല്ലാം അറിഞ്ഞാലും ശരി. അപ്പോൾ ഇവിടെ പറയുന്നിടത്തെല്ലാം നേതി നേതി എന്ന് നിഷേധിക്കുന്ന എന്താണ്? ഇവിടെ അന്വേഷിക്കുന്നത് ആത്മാവിനെ അന്വേഷിക്കുന്നു, ഇത് എന്ന് പ്രപഞ്ചത്തെ അന്വേഷിക്കുന്ന. പ്രപഞ്ചത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ശരിയാണ്, ഇത് ഇത് എന്നറിയാം. ഏതൊന്നിനെ അറിഞ്ഞാലും ഇതം എന്നാണ് അറിയുന്നത്. അറിയാത്തത് ശേഷിക്കും, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ വിവിദിഷ എന്ന് പറഞ്ഞാൽ അറിയുന്നതിനുള്ള ആഗ്രഹം ആത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ ആഗ്രഹം താൻ അറിയാൻ ശ്രമിക്കുന്നത് തൻ്റെ സ്വരൂപത്തെയാണ് എന്നുള്ള അറിവിലാണ് അവസാനിക്കുന്നത്, വിവിദിഷ തീരുന്നു. അതുവരെ വിവിദിഷ തുടർന്നുകൊണ്ടേയിരിക്കും, ആത്മാവിനെ അറിയാനുള്ള പല പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ വിവിദിഷയുടെ അവസാനം എങ്ങനെ സംഭവിക്കുന്നു? താൻ അന്വേഷിക്കുന്ന ആത്മാവിനെ തൻ്റെ സ്വരൂപമായി അറിയുമ്പോൾ എന്നാണ്. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ തൻ്റെ സ്വരൂപമായി അറിഞ്ഞാൽ സ്വരൂപത്തെ ഒരിക്കലും ഇതമെന്നറിയാൻ പറ്റത്തില്ല, അസാധ്യമല്ല. താൻ ഒഴികെയുള്ള ബാക്കി സർവത്തിനെയും ആണ് ഇതമെന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെ താൻ സ്വരൂപമാണെന്നറിഞ്ഞില്ലെങ്കിൽ കൂടിയും തന്നെ അറിയുന്ന അഹമെന്നാണ്, ഇതമെന്നല്ല അറിയുന്നു. തന്നെ ഇതമെന്ന് ആർക്കും അറിയേണ്ട ആവശ്യമില്ല, കാരണം അഹം എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അങ്ങനെ അറിയുമ്പോൾ ജാതി ഗുണം ക്രിയ എല്ലാം നിഷേധിച്ചിട്ടാണ് അറിയുന്നു. കാരണം ജാതി ഗുണം ക്രിയ ഇതെല്ലാം ഇതമെന്നറിയുന്നതിലായി സ്ഥിതി ചെയ്യുന്നു. എവിടെ ഇതമെന്നറിയുന്നു അവിടെ ഇതെന്തെങ്കിലും കാണും, ജാതി ഗുണക്രിയ ഭേദങ്ങളെല്ലാം അവിടെ കാണും. തന്നെ അറിഞ്ഞാലോ താനെന്നറിഞ്ഞാലോ? അപ്പോൾ താൻ അന്വേഷിക്കുന്ന ആത്മാവ്, ആത്മാവെന്ന് പറഞ്ഞാൽ തന്നെ എന്താ, താനെന്നാണ്. അത് താനെന്ന് അറിയുമ്പോൾ അവിടെ ഇതം എന്നുള്ള രീതിയിൽ അറിയുന്നില്ല. അപ്പോൾ ജാതി ഗുണക്രിയാദികളോടുകൂടി അറിയുന്നില്ല, അതിൻ്റെ എല്ലാം നിഷേധം സംഭവിക്കുന്നു. അങ്ങനെ നിഷേധം സംഭവിക്കുമ്പോൾ അവിടെ വിവിധിഷ അവസാനിക്കുന്നു. അത് വിവിധിഷ എപ്പോഴും അവസാനിക്കുന്നത് അറിഞ്ഞിട്ടാണ്, അല്ലാതെ അവസാനിക്കത്തില്ല. ഒരു വസ്തുവിനെ അറിയാൻ ആഗ്രഹിച്ചു, അതാണ് വിവിധിഷ. അറിയാൻ ആഗ്രഹിക്കുന്നതൊരു വിവിധിഷ ഉണ്ടായിരിക്കും. ആ വസ്തുവിനെ അറിഞ്ഞാലോ വിവിധിഷ അവസാനിക്കുന്നു. അപ്പോൾ ആത്മാവ് ഏത്, ആത്മാവ് ഏത് എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. എന്തിനാണ് ആത്മാവെന്ന് പറയുന്നത്, എന്താണത്, ഏതാണത് എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ വിവിധിഷയുണ്ട്, അറിയാനുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളെ അറിയുന്നത് പോലെ ഇതം എന്നിങ്ങനെ അതിനെ അറിയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല അറിയേണ്ടത്, അതിനെ സ്വരൂപമായി അറിയണം. സ്വരൂപമായി അറിയുമ്പോൾ മാത്രമേ വിവിധിഷ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ അത് വിവിധിഷ അവസാനിക്കുന്ന അറിവാണ്. വിവിധിഷ അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായി, അതാണ് പറഞ്ഞത്, ഉപശാന്തമായ ആത്മാ. ഈ സ്വരൂപം ഉപശാന്തമാണ്, വിവിധിഷയില്ല, അറിയാനുള്ള ആഗ്രഹമില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്താണ്, അവചനേനൈവ ബ്രഹ്മപ്രവാച. വചനത്തെ കൂടാതെ മൗനത്തിലൂടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, ജ്ഞേയം. അതറിയേണ്ടതുമാണ്, എന്നാൽ അതറിഞ്ഞാൽ പിന്നെ അവിടെ വിവിധിഷയില്ല. വിവിധിഷയില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അതിനെ അറിയുന്നതിന് വേണ്ടിയുള്ള വചനങ്ങളൊന്നുമില്ല. അറിയാനുള്ള വചനമില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ. അതുകൊണ്ടാണ് തത്വമസി എന്ന് ഉപദേശിക്കുന്നു, അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ അറിയുന്നില്ല, അറിയുന്നു എന്ന് പറയുന്നതിന് വിരോധമല്ല, പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല. അതിനെ സ്വരൂപമായി അറിഞ്ഞാൽ അത് വാസ്തവത്തിലുള്ള അറിവാണ്. അവിടെ വിവിധിഷ അറിയാനുള്ള ആഗ്രഹം അവിടെ അവസാനിക്കുന്നു. അത് അറിഞ്ഞവൻ മൗനിയായിത്തീരുന്നു എന്ന് പറയുന്ന അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ സ്വരൂപമായി അറിയണം എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഉപശാന്തോ അയം ആത്മാ. അവിടെ പറഞ്ഞു എന്താണ്, ഉവാച ബ്രൂമഹ തും തുന്ന വിജാനാസി എന്നാണ്. ഞാൻ പറയുന്നുണ്ട്, നീ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ അന്വേഷണം എന്താണ്, ഏതാണെന്നാണ് അന്വേഷിക്കുന്നു. അപ്പം അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്, നിഷേധിക്കുന്ന സ്വരൂപമെന്ന് ബോധിപ്പിക്കുക. അപ്പം സ്വരൂപമെന്ന് ബോധിപ്പിക്കുന്നതാണ് ധ്രൂമഹ എന്ന് പറയുന്നത്. നവിജാനാസി, നീ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതം എന്നറിയുന്നിടത്തോളം കാലം അതിനെ അറിയുന്നില്ല. അതിനറിയുന്നു എന്ന് പറയുന്നതും അറിയുന്നില്ല എന്ന് പറയുന്നതും മൗനമെന്ന് പറയുന്നതും ഒന്നും തമ്മിൽ വിരോധമില്ല. ആ രീതിയിലാണ് ഭാഷ്യകാരൻ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അറിയുന്നില്ല എന്ന് പറയുന്നതോ അറിയുന്നതോ അറിയുന്നു എന്ന് പറയുന്നതോ ഇത് രണ്ടുമല്ല, വിവിധിഷ നിവൃത്തി എന്ന് പറയുന്നു. അവിടെ അറിയാനുള്ള ആഗ്രഹം അവസാനിക്കുന്നതാണ്. എന്തുകൊണ്ട് അറിഞ്ഞിട്ട്? എന്നാൽ അറിഞ്ഞിട്ട് എങ്ങനെ ആഗ്രഹം അവസാനിക്കും? വീണ്ടും അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ലേ? എത്ര കാലം ഇത് എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും കാലം. ആത്മാസ്വരൂപമാണ്. ആത്മാ എന്നാൽ തന്നെ സ്വരൂപമാണ്. അന്വേഷിക്കുന്നത് തന്റെ സ്വരൂപത്തെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിവിധിഷയില്ല. അവിടെ പിന്നെ ഇതില്ല, അറിയാനായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. പിന്നെ അത് ആണ് മൗനത്തിലൂടെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഇതെന്ന് എത്ര കാലം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും കാലം മൗനമല്ല. അപ്പോ ഒരാളെ തത്വമസി എന്ന് ബോധിപ്പിച്ചാലും അയാൾ സ്വരൂപമായി അറിയണമെന്നില്ല, ഇതായി അറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇതാണ് എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മത്തിന്റെ സഗുണഭാവം. ചില പ്രപഞ്ചമായിട്ടറിയും, ചിലപ്പോൾ സഗുണഭാവങ്ങളായിട്ടറിയും. അവിടെ എല്ലാം അറിയുന്ന ഇതെന്നാണ്, ഇത് ബ്രഹ്മത്തിന്റെ ഇന്ന രൂപമാണ്, ഇത് മറ്റേ രൂപമാണ്, ഇത് ശിവനാണ്, ഇത് വിഷ്ണുവാണ്, ഇത് ദേവനാണ്, ഇത് ദേവിയാണ്, ഇന്ന എല്ലാം അറിയുന്നു. അവിടെ എല്ലാം ഇതന്തയാറുകയാണ്. സ്വരൂപമായിട്ട് അവിടെ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വിവിധ നിവർത്തിക്കുന്നില്ല. അവിടെ ഭാഷ്യകാലം പറയും, അങ്ങനെ അറിയുമ്പോൾ അറിവ് തന്നെ തന്നെ ഉപശാമ്യതി ഉപശമിക്കുന്നു. ഉപശാമ്യതി എന്ന് പറയുന്ന ചിലടത്ത് വിലീയത്തെ വിലയിക്കുന്നു എന്നെല്ലാം പറയും. ഈ പറയുന്നിടത്ത് അർത്ഥമൊന്നുമല്ല. എന്താ വിലയിക്കുന്നത്? എന്താ ശമിക്കുന്നത്? വിവിധിഷയാണ് ശമിക്കുന്നത്. അറിയുന്നതിനുള്ള ആഗ്രഹം അവസാനിക്കുകയാണ്. ശരിയായി അറിയുമ്പോൾ അതങ്ങനെയാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്തുവിന് എന്താണെന്നൊരു സംശയം ഉണ്ടായി, ഇതെന്താ സാധനം, അത് മനസ്സിലായി, ഇതാണ്. അവിടെ അവസാനിച്ചു ആ ആഗ്രഹം അവസാനിച്ചു. പിന്നെ ജിജ്ഞാസ വരുന്ന മറ്റൊരു വിഷയത്തിലായിരിക്കും, ഇനി അതെന്താണോ ഇങ്ങനെ. പക്ഷെ അങ്ങനെ ജിജ്ഞാസ പോയാൽ അതിനവസാനമില്ല. ഇത് താൻ അന്വേഷിക്കുന്നത് തന്നെ തന്നെയാണ് എന്നുള്ള ബോധം, അതുകൊണ്ടിത് ജ്ഞേയവുമാണ്. എന്നെ അറിയാൻ കഴിയുന്നത് കൊണ്ട് ജ്ഞേയമാണ്. അതുകൊണ്ട് ആദ്യം പറഞ്ഞു ജ്ഞേയം യത്ത് പ്രവക്ഷ്യാമി. എന്നിട്ട് പറയുന്നു ഇത് ജ്ഞേയവുമല്ല അജ്ഞേയവുമല്ല. ഇതറിയാൻ കഴിയില്ല എന്ന അറിവില്ലായ്മ എന്താ എന്നും പറയുന്നു. അപ്പൊ സ്വരൂപം എന്നുള്ള ദൃഷ്ടിയിലും ഇതം എന്നുള്ള ദൃഷ്ടിയിലുമാണ് ഈ വ്യത്യാസത്തെ പറയുന്നത് എന്നാണ് അദ്വൈതത്തിൽ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എവിടെയെല്ലാം സഗുണ ബ്രഹ്മത്തെക്കുറിച്ച് നിർദ്ദേശിക്കുന്നു, അത് സാക്ഷാത് ഭഗവാൻ തന്നെ ഉപദേശിച്ചാലും ശരി, അവിടെയെല്ലാം ഇത് തന്നെ താല്പര്യം. നിർഗുണം തന്നെയാണ് താല്പര്യം, സഗുണമല്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിർഗുണത്തെ കുറിച്ച് പറയുന്നു? അതുകൊണ്ട് അതിനെ സ്വരൂപമായി ബോധിക്കുക എന്ന്. സഗുണത്തിന്റെ പിറകെ കിടന്ന് കരഞ്ഞും വിളിച്ച് സമയം കളയരുത് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. ടൈം വേസ്റ്റ് ആക്കരുത് എന്നാര് പറയുന്നു? ഭഗവാൻ തന്നെ പറയുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. തഥാ വിശ്വരൂപധരോ നാരായണോ നാരദം ഉവാചേതി സ്മര്യതേ മായാഹ്യേഷ മയാസൃഷ്ഠ എന്മാം പശ്യസി നാരദ സർവഭൂതഗുണേർയുക്തം നൈവമാം ജ്ഞാതും അർഹസി. നാരദനോട് നാരായണൻ പറയുന്നു, വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്തിട്ടാ പറയുന്നു. അത് ഏത് ഭാഗമാണെന്നൂടെ പറയുന്നില്ല, പുരാണങ്ങളിലായിരിക്കും. ഭാഷ്യകാരന്റെ കാലത്തുണ്ടായിരുന്ന വേദഭാഗങ്ങളും ഇന്നില്ല, പലതും പുരാണ ഇതിഹാസങ്ങളും ഒന്നുമില്ല, എല്ലാം ചെതലെടുത്ത് പോയി. അതുകൊണ്ട് ഏതാണെന്നറിയാൻ വയ്യ ഇന്ന്. പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് സമാനമായ ഉപദേശങ്ങൾ ഭാഗവതത്തിലും മറ്റും പറയുന്നുണ്ട്. അവജാനന്തി മാം മൂഢ മനുഷ്യന്ദനും ആശ്രിതം പരംഭാവം അജാനന്തോ എന്നെല്ലാം പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തോടു കൂടിയവനാണ്, മനുഷ്യ ശരീരത്തോടു കൂടിയവനാണ് എന്ന് പറഞ്ഞാൽ ഇനി അതിനൊരു അവതാരമായി സ്വീകരിച്ചാലും മനുഷ്യ ശരീരത്തിലാണല്ലോ. അല്ല, ഇനി പടത്തിൽ കാണുന്ന രൂപമാണെങ്കിലും മനുഷ്യൻ്റേത് പോലെ ശരീരമാണ്. രണ്ട് കൈ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സമമാണ്. അപ്പോൾ ഇതെല്ലാം മായാഹേഷ മായാസൃഷ്ട പറയുന്നു. എന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട മായയാണത്, ഇതെല്ലാം മായാമയമായ രൂപങ്ങളാണ്. മായാഹേഷ മായാസൃഷ്ട യന്മാം പശ്യസി നാരദ, അത് ഇവിടെ പറയുന്നു വിശ്വരൂപധരനായി സർവപ്രപഞ്ച സ്വരൂപനായി നിൽക്കുന്നത് നാരായണൻ തന്നെ. ഗീതയിലെ വിശ്വരൂപമുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജഗത്തിനെ തന്നെ തന്റെ സ്വരൂപമായി സ്വീകരിച്ചുകൊണ്ട് നിന്നിട്ട് പറയാണ് ഇതൊക്കെ മായയാണ്. യന്മാം പശ്യസി എന്നുവെച്ചാൽ അസത്യമാണെന്ന് അർത്ഥം. നാരദ സർവഭൂത ഗുണേർയുക്തം, ഈ രൂപം എങ്ങനെയാണ്? സർവഭൂത ഗുണേർയുക്തം യന്മാം പശ്യതി, സർവഭൂത ഗുണങ്ങളോട് കൂടി എന്നെ നീ കാണുന്നുണ്ട് എന്നുവെച്ചാൽ വിശ്വരൂപ. എന്നിട്ട് നാരദൻ പറയുമല്ലോ, ഞാൻ വിശ്വരൂപത്തെ കണ്ടിരിക്കുന്നു. അർജുനൻ പറഞ്ഞു പോലെ വിശ്വരൂപത്തെ കണ്ടിരിക്കുന്നു ഭഗവാന്റെ. പറയുന്നു ഇത് മായാമയമാണ്. നൈവ മാം ഞാതും അർഹസി, നീ എന്നെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ സർവഭൂത ഗുണങ്ങളോടും കൂടി സഗുണമായിട്ടല്ല നീ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നീ കാണുന്നുണ്ടെങ്കിലും എന്നെ നീ അങ്ങനെയല്ല അറിയേണ്ടത് എന്നാണ്. അറിയേണ്ടത് വേറെ എന്ന് പറഞ്ഞാൽ ഈ സർവഭൂത ഗുണങ്ങളോടും കൂടി തന്നെ തന്നെ വിശദീകരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ അറിയരുത്, അത് ജീവന ഉപാസനയ്ക്ക് വേണ്ടിയിട്ടെന്നർത്ഥം. അറിയാൻ കഴിയില്ലാത്തവന് ഉപാസിക്കാൻ വേണ്ടി. നാരദ അങ്ങനെയല്ലല്ലോ, ഉത്തമനായ ഒരാളല്ലേ. അപ്പൊ നാരദൻ എന്ന് പറയുന്നു നീ അറിയേണ്ടവനാണ്, ഉപാസിക്കേണ്ടവനല്ല എന്നാണ്. നീ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഉപാസിക്കാൻ പറയുന്നത്. അറിവ് ഉപാസനയും രണ്ടും കൂടെ ശരിയാവില്ല. അവിടെയെല്ലാം ജ്ഞാനകർമ്മ സമുച്ചയം വരും. ഒന്നുകിൽ അറിയുക അല്ലെങ്കിൽ ഉപാസിക്കുക. അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം കർശനമായ നിലപാടാണ്. അതുകൊണ്ട് ഇങ്ങനെ നീ അറിയാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ നാരദൻ ഒരുപാട് കാലം ഉപാസ്യയാളാണ്, പറയുന്നു ഇനി അതൊക്കെ അവസാനിപ്പിക്കുക, എന്നിട്ട് എന്നെ അറിയുക. സർവഭൂത ഗുണയുക്തമായിട്ടല്ല നൈവ, അങ്ങനെയല്ല, നിർഗുണമായി അറിയുക, ആ തത്വത്തെ അറിയുക എന്നാണ്. അത് വിശ്വരൂപ ദർശനത്തിൽ കണ്ടില്ലേ, അവിടെ എല്ലാ ഗുണങ്ങളും എല്ലാ ഭൂതങ്ങളും എല്ലാം ഉണ്ട്. ഇങ്ങനെ എന്നെ പറയുന്നു അത്ഭുതം ഹരേ, ഹരിയുടെ അത്ഭുതകരമായ രൂപം എന്നെല്ലാം പറയുന്നില്ലേ, അത് തന്നെ. അതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. രുദ്ര വസവ സാധ്യ എല്ലാവരെ കുറിച്ചും പറയുന്നില്ലേ, അനേക ഗന്ധമാലിന്യങ്ങളോടുകൂടി അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എങ്ങനെയെല്ലാം മായാമയമായ രൂപത്തെ കാണാമോ? അങ്ങനെയല്ല. അതാണ് സർവഭൂതഗുണൈഹി യുക്തം. സർവഭൂതൈഹി സർവഗുണൈഹി, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ഭൂതാനാം ഗുണൈഹി അങ്ങനെയും പറയാം. മായാമയമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അങ്ങനെ കാണുന്നത്, അറിയുന്നത് ശരിയല്ല എന്നാണ്. ഉപാസനയ്ക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങനെയുള്ള രൂപങ്ങളെല്ലാം പറയും. പക്ഷെ അത് ഇവിടെ മായ എന്ന് പറഞ്ഞു. മായാഹേഷ എന്ന് വെച്ചാൽ അത് പരമാർത്ഥമല്ല. അറിയേണ്ട രൂപം ആണ് പരമാർത്ഥം, ഉപാസിക്കേണ്ട രൂപം പരമാർത്ഥമല്ല. പിന്നെ അത് അറിയാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് അത്തരം രൂപങ്ങളെയും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയെല്ലാം ഭാഷ്യകാരൻ്റെ അതനുസരിച്ച് രണ്ടഭിപ്രായം പറയുന്നത്, അറിയേണ്ടതാണ് ഇത്, അറിയേണ്ടതല്ല, അറിയാൻ പാടില്ലാത്തതുമല്ല. വ്യാകൃതം ത്തിനും അവ്യാകൃതത്തിനും അപ്പുറമാണ്, കാര്യത്തിനും കാര്യത്തിന് കാരണമായിരിക്കുന്ന മായയ്ക്കും അപ്പുറമാണ് എന്നെല്ലാം പറയുന്നിടത്ത് ഇതാണ് അതിൻ്റെ സാരം. ഇതിനെ തൻ്റെ സ്വരൂപമായി അറിഞ്ഞ് വരുന്ന വിവിധിഷാ നിവൃത്തി, ജിജ്ഞാസ നിവൃത്തി, അതാണ് ഇവിടെ പറയുന്നത്. ആ ജിജ്ഞാസ നിവൃത്തി എവിടെയും ഏത് വിഷയത്തിലും നിശ്ചയാത്മകമായ ജ്ഞാനം കൊണ്ടേ സാധിക്കത്തുള്ളൂ. അപ്പം ഇതിൻ്റെ നിശ്ചയാത്മകമായ ജ്ഞാനം എന്ന് പറയുന്നത് സ്വരൂപമായി ഗ്രഹിക്കുന്നതാണോ എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇതിലൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്നു എന്ന് തോന്നുന്നു, അറിയാത്ത ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു എന്ന് തോന്നുന്നു. എവിടെയൊക്കെ അറിയില്ല എന്ന് പറയുന്ന അവിടെയെല്ലാം ഇതന്തയാ ഗ്രഹീതം നശിക്കും, ഇത് എന്നറിയാൻ കഴിയുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ ഏതോ വാച്ച ഒന്ന് വൃത്തന്തി അപ്രാപ്യ മനസ്സ എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും സ്വരൂപമായിട്ട് അതിനെ അറിയണം. അത് അജ്ഞേയ വസ്തുവല്ല. അദ്വൈതം എന്ന് പറയുന്ന അജ്ഞേയവാദമല്ല. അങ്ങനെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ല എന്നിവിടെ വ്യക്തമാക്കുകയാണ്. ഏത് ആ ഭാഷകലിന ഇത് ശ്രൂയത്തെ എന്ന് പറഞ്ഞ ശ്രുതിയാണ്. അവസാനം പറഞ്ഞിരിക്കുന്നത് സ്മൃതിയാണ്. എവിടെയാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടില്ല. എവിടെയെങ്കിലും കാണും. പല ശ്രുതികളും നഷ്ടപ്പെട്ടുപോയി. പുരുഷൻ നഷ്ടപ്പെടുത്തിയതുമാകും, അറിയാൻ പറ്റത്തില്ല. ഭക്ഷ്യകാരൻ തന്നെ ഒരു ശ്രുതിയെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ യാഗം ചെയ്യാൻ വേണ്ടി യജ്ഞശാല തയ്യാറാക്കുന്നു. അത് തയ്യാറാക്കുന്ന സമയത്ത് അയാൾ ചിന്തിക്കുകയാണ്, ആർക്കറിയാം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവസാനം സ്വർഗം കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം, അങ്ങനെ ഒന്നുണ്ടോ ഇല്ലേ എന്ന് ആർക്കറിയാം എന്ന് പറയുന്ന ഒരു ശ്രുതിയുണ്ട്. ആ ശ്രുതി ഇന്നില്ല. അങ്ങനെ ശ്രുതി അത് പൂർവപക്ഷമായതും ഉത്തരപക്ഷമായതും ഒരു ശ്രുതിയാണ്. ഭാഷ്യകാരൻ ആ ശ്രുതിയെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ആ ശ്രുതിയില്ല. അത് മാറിപ്പോയതെല്ലാം മാറ്റിയതാണ്. ആർക്കറിയാം സ്വർഗമുണ്ടോ ഇല്ലേ എന്ന് ഇത് ചെയ്യുന്നവന് തന്നെ സംശയമാണ്. സ്വർഗകാമോ യജയിത, സ്വർഗത്തെ കാമിക്കുന്നവൻ ത്യാഗം ചെയ്യണം എന്ന് ഉറപ്പിച്ചു പറയല്ലേ ശ്രുതി. അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞാലേ ഒരാൾ കാശ് മുടക്കും, ദക്ഷിണ കൊടുക്കത്തുള്ളൂ. സംശയം വന്ന ആരെങ്കിലും ദക്ഷിണ കൊടുക്കും. ഉണ്ട് ആ ശ്രുതിയെ കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെയൊക്കെ ഉണ്ട്, പല തരികിടകളും നടന്നിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി എല്ലാം ഇത് തന്നെ പറയുന്നത്. ദക്ഷിണാമൂർത്തി ഡൈതനും ഇത് തന്നെ പറയുന്നു. ഉശാന്തോയ ആത്മാ ബുദ്ധനും ഇത് തന്നെ പറയുന്നു. പറയുന്നില്ല, ബുദ്ധനോട് ആത്മാവിനെ കുറിച്ച് ചോദിച്ചു, മൗനം എന്ന് പറഞ്ഞു. അപ്പോ അവിടെ മൗനം ഇങ്ങനെ വ്യാഖ്യാനിക്കാം, ഈ പറയുന്ന പോലെ ഉപശാന്തോയം ആത്മാ, അത് സ്വരൂപമായി അറിയേണ്ടതാണ്, ഇത് എന്നറിയേണ്ടതല്ല എന്നുള്ള അർത്ഥത്തിൽ മൗനമായി അവിടെ ഉപശമിക്കുന്നു, ജിജ്ഞാസ നിവർത്തിക്കുന്നു. ആ രീതി പറയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവിധ നിവൃത്തി മൗനത്തിലെത്തിക്കുന്നു ഒരാളെ. അത് സ്വരൂപം എന്നറിഞ്ഞാൽ വിവിധ നിവർത്തിക്കത്തുള്ളൂ. സ്വരൂപം എന്നറിഞ്ഞാൽ അറിയാനൊന്നും ശേഷിക്കുന്നില്ല. ഇതെന്നറിഞ്ഞാൽ വീണ്ടും അറിയാൻ ശേഷിക്കും. കാരണം ഇത് അനന്തമാണ്, അതിനെ എണ്ണി ഒടുങ്ങത്തില്ല. അത് സ്വരൂപ ഏകമാണ്, അദ്വൈതമാണ്. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അവിടെ വിദുഷയില്ല. അപ്പോൾ അന്ധക്കരണം ഉപശമിക്കുന്നു എന്ന് പറയുന്നതാണ്, വിലയിക്കുന്നു എന്നോ എല്ലാം പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ശിഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, അപ്പൊ ശിഷ്യനും ബാഹ്യമായ അന്വേഷണമൊക്കെ അവസാനിപ്പിച്ചിട്ട് ആന്തരികമായി എന്താണ് ആ സ്വരൂപം എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ അറിവ് എന്ന് പറയുന്നത് ഭൗതികമായ അറിവല്ല, ഇത് അന്തർമുഖമായ അറിവെന്ന് പറയുന്നത് കൊണ്ടാണ്. മനസ്സ് വിഷമിക്കുന്ന അറിവാണെന്ന് പറയുന്നത് കൊണ്ടാണ്. അല്ലാതെ ബാഹ്യമായി പഠിച്ചറിയുന്ന അറിവല്ല, അത് അവസാനമില്ലാത്ത അറിവാണ്. ബഹുശാഖ ഹി അനന്താസ് എന്ന് പറയുന്ന അറിവാണ്. ഇപ്പൊ സഗുണഭാവത്തെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉപാസിക്കേണ്ടതാണ്. അത് ശരിയാണ്, സഗുണഭാവത്തെ പറഞ്ഞിരിക്കുന്നു, ഉപാസിക്കേണ്ടതാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് സത്യമല്ല എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ. അത് മായാമയമാണ്, സത്യമല്ല എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അല്ല, സൗണമില്ലെന്നോ ഉപാസിക്കാൻ പാടില്ലെന്നോ പറയുന്നില്ല. സത്യമാണെങ്കിൽ പിന്നെ എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നു എന്നാണ്. അല്ല, സത്യമല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകും എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ബുദ്ധിയില്ലെന്നാണ്. അറിയുന്നതിനുള്ള ബുദ്ധിയില്ല, അറിയുന്നതിനുള്ള ബുദ്ധിയില്ലെങ്കിൽ പിന്നെ ഉപാസിക്കുക. അതാണ് അതിന്റെ വ്യത്യാസം. അല്ലാതെ ഇതിലൂടെ പറയുന്നത് ഭഗവാനോടുള്ള വിരോധം കൊണ്ട് പറയുന്നത്, സഗുണത്തോടുള്ള വിരോധം കൊണ്ടല്ല പറയുന്നത്. കാരണം ഇത് പറയുന്നത് സഗുണനായ ഈശ്വരൻ തന്നെ പറയുകയാണ്, മായാമയമാണ്, എന്നെ അങ്ങനെ അറിയാൻ പാടില്ല. അപ്പോ അത് സഗുണത്തോടുള്ള വിരോധം കൊണ്ടാണോ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്വാർത്ഥതയുള്ള ആളായിരുന്നെങ്കിൽ അത് പറയും. നാരായണൻ എന്തെങ്കിലും ഒരു സ്വാർത്ഥതയുള്ള ആളാണെങ്കിൽ പറയത്തില്ല, എന്നെ ഇങ്ങനെ അല്ല അറിയേണ്ടത്. സ്വാർത്ഥതയൊന്നുമില്ല, പരമാർത്ഥമാണ് അറിയേണ്ടതെന്ന് തന്നെയാണ് ഉപദേശിക്കുന്നത്. അതേവ ചോപ്പുമാ സൂര്യകാധിപത് പറയുന്നു. ഈ പ്രകടനത്തിൽ പറയുന്ന മുഴുവൻ ഇതാണ്. കുറച്ച് വിശേഷ കാര്യങ്ങൾ ഇനി വരുമ്പോൾ പറയും. യഥയവം ചയം ആത്മാ ചൈതന്യരൂപോ നിർവിശേഷു വങ് മനസ്സാതീത പരപ്രതിഷേധോ ഉപദേശോ അതേവ അസ്യ ഉപാധി നിമിത്താം അപാരമാർത്ഥികീം വിശേഷവത്താം അഭിപ്രേത്യ ജലസൂര്യകാദിവാദിത്യപമാ ഉപാധിയതേ മോക്ഷശാസ്ത്രേഷു യഥാഹ്യയം ജ്യോതിരാത്മാ വിവസ്വാൻ അപ്പോ ഭിന്ന ബഹുധ ഏകോ അനുഗച്ഛൻ ഉപാധിനാ ക്രിയതേ ഭേദരൂപോ ദേഹ ക്ഷേത്രേഷു ഏവം അജോ അയമാത്മാ ഇതി ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിതഃ ഏകധാ ബഹുധാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത് ഇത്യുമാദിഷ. വീണ്ടും ഇത് മുമ്പ് പറഞ്ഞ കാര്യമാണല്ലോ പറയുന്നത്, ആണ് പറഞ്ഞിട്ട് തലേക്ക് കയറുന്നില്ല, വീണ്ടും പഴയതുപോലെ തന്നെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തലയ്ക്കകത്ത് കയറ്റാൻ ശ്രമിക്കുകയാണ്. അത് പറയുന്ന കണ്ട് കുറ്റമാണ്, അത് കേൾക്കുന്നവൻ്റെ തകരാറാണ്. ഇത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് കേൾക്കുന്നവൻ്റെ ബുദ്ധിക്ക് തകരാറുള്ളതുകൊണ്ടാണ്. പറയുന്ന കണ്ട് ദോഷമുണ്ട്. അവനിത് ഒരുപാട് കേട്ടതാണ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എന്താ ചെയ്യുന്നത് എന്നതിലൂടെ സമാനം പറയേണ്ടി വരും. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു. ഇത് ഏവം ചയം ആത്മാ, ഇവിടെയും പറയുന്ന ഇതാണ്. ആത്മാ എന്നറിഞ്ഞാലേ ജിജ്ഞാസ നിവർത്തിക്കത്തുള്ളൂ, സ്വരൂപമായി അറിയണം. ആ സ്വരൂപമായി ഞാൻ അറിഞ്ഞു, പക്ഷെ എൻ്റെ ജിജ്ഞാസ നിവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? പറഞ്ഞതുപോലെ തന്നെ കേട്ടു, കേട്ടത് അങ്ങനെ തന്നെ മനസ്സിലാക്കി, പക്ഷെ എൻ്റെ ജിജ്ഞാസ നിവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല എന്നേ അതിന് അർത്ഥമുള്ളൂ. അറിഞ്ഞാൽ നിവർത്തിച്ച് തന്നെ തീരണം. ജിജ്ഞാസയുടെ സ്വഭാവവും അറിവിന്റെ സ്വഭാവവും അങ്ങനെയാണ്. അതിനറിഞ്ഞാൽ അവിടെ വിവിധിഷ അറിയുന്നതിനുള്ള ആഗ്രഹം അവസാനിക്കുന്നു. വിവിധിഷ ജിജ്ഞാസ രണ്ടും ഒന്ന് തന്നെയാണ്. ഏവം ചയം ആത്മാ ചൈതന്യ രൂപവും സ്വരൂപം, അത് ചൈതന്യ സ്വരൂപമാണ്. ഇത് സ്വരൂപമായി അറിയണമെന്ന് പറഞ്ഞാൽ എന്താ സ്വരൂപം? സ്വരൂപം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അറിയാൻ പാടില്ലെന്നും പറഞ്ഞു, അത് വ്യക്തമാക്കാനാണ് പറഞ്ഞത്. ചൈതന്യ രൂപവും അത് അറിവാണ്, തന്റെ സ്വരൂപം അറിവാണ് എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യമാണോ? അങ്ങനെയല്ല, അത് ശബ്ദശക്തിക്ക് വിഷയമായ ഒന്നല്ല. എന്നാ അറിയാത്തതാണോ? അല്ല, അറിവിനെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ സ്വരൂപം തന്നെ എന്താണ്? അറിവാണ്. അതിന് സമമായിട്ട് മറ്റൊന്നുമില്ല. അതിന് നാമരൂപങ്ങളിലൂടെയോ ജാതി ഗുണക്രിയാദികളിലൂടെയോ ഒന്നും വെളിപ്പെടുത്താവുന്നുള്ള സാധനമല്ല. കേവലം അറിവിനെ എങ്ങനെ വെളിപ്പെടുത്തും? അതിനെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അറിവില്ലാത്ത എല്ലാത്തിനെയും അറിയേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അറിവിനങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ചൈതന്യ സ്വരൂപമാണ്. നിർവിശേഷോ വാഗ്മനസാതീത പരപ്രതിഷേധോപദേശോ അതിലൊന്നും വിശദീകരിച്ച കാര്യം തന്നെ.